പ്രകടനത്തിൽ അണുത് സവർണസിജ പ്രത്യേകത കഴിഞ്ഞു അടുത്ത് വരുന്നു പരഹസന്നികർഷ സംഹിത വർണ്ണാനം അതിശയിത സന്നിധി. സന്നിധി എന്ന് വെച്ചാൽ സാമീപ്യം. വർണ്ണങ്ങൾ അത്യധികം സാമീപ്യത്തിയിരുന്ന അതിശയിത സന്നിധി എന്ന് പറഞ്ഞാൽ അത്യധികമായ സാമീപ്യം എന്ന് വെച്ചാൽ അടുത്തുച്ചരിക്കുക എന്ന് പറഞ്ഞാൽ സംഹിത സംഹസ്യ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ സംഹിത ഉണ്ട്. സംഹിത എന്ന് പറയുന്ന ഒരു സംജ്ഞയാണ്. ഇവിടെ സംജ്ഞ ഏതാണ്? സംജ്ഞി പേടിക്കാതെ ധൈര്യമായി പറയുന്നു. സംജ്ഞ ഏതാണ്? വർണ്ണം. വർണ്ണങ്ങളാണ് സംജ്ഞ. എന്തുകൊണ്ട് സംഹിതാ സംജ്ഞ ഏതിനാ വരുന്നു? വർണ്ണങ്ങൾക്ക്. ആ വർണ്ണങ്ങൾ എങ്ങനെയുള്ള വർണ്ണങ്ങൾ? അത് പറഞ്ഞു. ചേർന്നിരിക്കുന്ന വർണ്ണങ്ങൾക്ക് സംഹിതാ സംജ്ഞയുണ്ട്. വർണ്ണാനാം അതിശയിത സന്നിധി സംഹിതാ സംജ്ഞ സാമീപ്യം. അതിശയിത എന്ന് വെച്ചാൽ അത്യധികമായ സാമീപ്യം. എങ്ങനെയുള്ള വർണ്ണങ്ങൾ? സംഹിത സംജ്ഞ ഏതിനു വരും? വർണ്ണങ്ങൾക്ക്. അത് എങ്ങനെയുള്ള വർണ്ണം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു അത് അത്യധികം സാമീപ്യത്തിൽ ഇരിക്കുന്ന വർണ്ണങ്ങൾ. അപ്പൊ സംജ്ഞ വരുന്ന ഏതിന്? വർണ്ണങ്ങൾക്ക്. അപ്പൊ സംജ്ഞ ഏതായി? വർണ്ണങ്ങൾ. അപ്പോൾ വർണ്ണങ്ങളെ വിശേഷിപ്പിക്കുകയാണ്, അത്യധികം സാമീപ്യത്തിലുള്ള വർണ്ണങ്ങൾ. സാമീപ്യം വർണ്ണത്തിന്റെ വിശേഷണമാണ്. എന്താ സംശയമുണ്ടോ? എന്താണ് പറഞ്ഞോ? ഇവിടെ സംശയം തോന്നിയതുകൊണ്ടാണ് വർണ്ണാനാം അതിശയിത സന്നിധി. വർണ്ണങ്ങളുടെ അത്യധികമായ ചേർച്ച എന്ന് പറയും. അപ്പൊ ചേർച്ചയ്ക്കല്ലേ വരേണ്ടതെന്നാണ്. അപ്പൊ ചേർച്ച എന്ന് പറയുന്നത് എന്താണ്? അത് അതിൻ്റെ ഒരു സ്വഭാവമാണ്. സംജ്ഞ എന്ന് പറയുന്നത് എന്തിനാണ് വിധിക്കുന്നത്? ശബ്ദങ്ങൾക്കാണ് സംജ്ഞ വിധിക്കുന്നത്. ആ സ്വപ്നങ്ങളുടെ ഒരു വിശേഷത, ആ വർണ്ണങ്ങളുടെ ഒരു വിശേഷതയാണ് ആ സ്വഭാവം അടുത്തിരിക്കുക എന്ന് പറയും. അപ്പൊ സ്വപ്നാസ്വപ്നി സംബന്ധം എന്ന് പറയുന്ന ഇവിടെ വരുന്ന ഏതിന്? വർണ്ണങ്ങൾക്കും അതിന്റെ പേരിൽ. ഹലോ അനന്തരാഹ സംയോഗ അജ്ഭി അവ്യവേദാഹല സംയോഗ സ്വപ്നാഹ സ്യു. അനന്തരം എന്നുള്ളതാണ്. ന അന്തരം യേശാം അവിദ്യമാന അന്തരം യേശാം. അന്തരം എന്ന് വെച്ചാൽ മറ, അതില്ലാത്ത വർണ്ണങ്ങൾ. എങ്ങനെയുള്ള വർണ്ണങ്ങൾ? ഹലഹ ഹല്ലൽ. അപ്പോ വർണ്ണങ്ങളിൽ ഹല്ലുകൾക്ക് മറവ് വരണമെങ്കിൽ എന്തുകൊണ്ട് അച്ചുകൊണ്ടാ വരുന്നത്? കാരണം നമ്മൾ പദങ്ങൾ വാക്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അച്ചും ഹല്ലും കൂട്ടിക്കലർത്തിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അച്ചുകൾ കൊണ്ട് മറയ്ക്കപ്പെടാത്ത ഹല്ലെന്ന് പറയുമ്പം സംയുക്താക്ഷരങ്ങൾ, മലയാളത്തിൽ കൂട്ടക്ഷരം എന്ന് പറയും. അതിന് സംയോഗമെന്ന് പേര്. സംയോഗം എന്നും മറ്റും പറയുന്നത് സാങ്കേതികമായ സ്വപ്നങ്ങൾ അത് ഓരോ സ്ഥലത്തും ആവശ്യമായിട്ട് വരും. സംയോഗാന്തസ്യ ലോഭ എന്നൊക്കെ പറയുന്നിടത്ത് എന്റെ ആവശ്യം വരും. അജ്ബിഹി അവ്യവൈതാഹല അച്ചുകൊണ്ട് മറയ്ക്കപ്പെടാത്ത ഹല്ലുകൾക്ക് സംയോഗസ്വപ്നയുണ്ട്. അടുത്ത സുപ്തിങ്കന്ധം പദം സുബന്ധം തിങ്ങന്ധം പദസഞ്ജം സുപ്പ് നമ്മളിനി പഠിക്കും, തിങ്ങ് പഠിക്കും. സുബന്ധം രാമ തിങ്ങന്ധം ഭവതി ഇതിനെല്ലാം പദസഞ്ജയുണ്ട്. പലതരത്തിലുള്ള പദസഞ്ജകൾ വിരിക്കും. ഇവിടെ സുബന്ധ തിങ്ങന്ധങ്ങൾക്ക് വരുന്ന പദസഞ്ജ. ഇത്രയും സംജ്ഞകളെന്ന് പറയുന്നത് സന്ധിപ്രകടനത്തിൽ അത്യാവശ്യം വേണ്ടി വരുന്നത്. ഇനിയുണ്ട് സംജ്ഞകൾ, അതവൻ്റെ ഇടയ്ക്ക് നമ്മൾ പഠിക്കും. അടുത്ത് പറയും വിരാമോ അവസാനം തുടങ്ങി പല പല സംജ്ഞകൾ ഇനി വരും. സന്ധിപ്രകടനത്തിൽ തന്നെ വേറെ വരും, എല്ലാം പിന്നീട് പഠിക്കും. അത്യാവശ്യം വേണ്ടതെന്ന് അവിടെ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് വർണ്ണവിഭാഗം. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ വർണ്ണങ്ങളുടെ ഭേദങ്ങൾ. ആദ്യം അക്ഷരസമാമനായം, പിന്നീട് അത് ഇസഞ്ഞ് വിധിച്ചു പ്രത്യാഹാരം ഉണ്ടാക്കി. ഹ്രസ്വം ദീർഘം വൃതം ഉദാത്തം അനുദാത്തം സ്വരിതം അനുനാസികം അനനുനാസികം ഭേദങ്ങൾ പറഞ്ഞു. പിന്നെ അതിൽ നിന്നും സവർണങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു. തുല്യാസ്യ സവർണം, പിന്നെ അണു സവർണ സേവപ്പുറത്തെ എവിടെ സവർണത്തെ ഗ്രഹിക്കണം, എവിടെ ഗ്രഹിക്കണ്ട. അതിനു വേണ്ടിയിട്ട് സ്ഥാനങ്ങളെ പറഞ്ഞു. ആഭ്യന്തര പ്രയത്നത്തെ പറഞ്ഞു. സ്ഥാന അന്തരതമാണെന്നുള്ള സൂത്രത്തിന് വേണ്ടിയിട്ട് ബാഹ്യപ്രയത്നത്തെ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അതത്രയും നമ്മൾ ഓർത്തിരിക്കണം. വ്യാകരണത്തെ സംബന്ധിച്ച് ഇതൊക്കെ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ വന്നിരുന്നിട്ട് ക്ലാസ് കേട്ടിട്ട് ബ്രഹ്മസൂത്രം പോലെ എഴുന്നേറ്റ് പോയ ഒരു കാര്യവും നടക്കത്തില്ല. ഓർത്തു വച്ചേ പറ്റും ഈ കാര്യങ്ങൾ, മുമ്പോട്ട് പഠിക്കാൻ പറ്റത്തില്ല. ആളെണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും. അധാച്ഛന്ധി അച്ഛന്ധി പ്രകടനമാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതുകൊണ്ട് കുറച്ച് വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ഇഗോ എണച്ചി കഹസ്ഥാനെ എണ് സ്യാത് അച്ചി സംഹിതായാം വിഷയ ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണു വരുന്നു അച്ച് പരമിരിക്കെ സംഹിതയിൽ. ഇത് നമ്മൾ പഠിച്ചാണ്. ഇക്കസ്ഥാനെ ഇക്കഹ സൂത്രത്തിൽ ഇക്കഹ എന്ന് പറയുന്ന ഷഷ്ടി എന്തുമാണ്? ഇക്കോ ഇക്കഹ ഇക്കം ഇക്കോ ഇക്കഹ ഇക്കാം ഇക്കഹ ഇക്കഹ പഞ്ചമിയിൽ ഷഷ്ടിയിലല്ല ഇക്കഹ എന്ന് വരും. ഷഷ്ടി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു സൂത്രം വരും, ഷഷ്ടി സ്ഥാനേ യോഗ. അതിൽ സിദ്ധാന്തോതി വരുന്നതല്ല, പക്ഷെ ആ സൂത്രം ഇവിടെ കൊടുക്കേണ്ട ഒരു സൂത്രമായിരുന്നു. അത് ആവശ്യമുള്ള ഒരു സൂത്രമാണ്, പക്ഷെ എന്തുകൊണ്ടോ ഇതി അത് കൊടുത്തിട്ടില്ല. ആ സൂത്രം എന്താ പറയുന്നത്? ഷഷ്ടി വിഭക്തി കണ്ടാൽ അത് സ്ഥാനിയാണെന്ന് മനസ്സിലാക്കണം എന്നാണ്. ഷഷ്ടി സ്ഥാനേ യോഗ. ഷഷ്ടി വിഭക്തി കൊണ്ടു കഴിഞ്ഞാൽ അത് സ്ഥാനിയാണെന്ന് വെച്ചാൽ ആദേശവും മറ്റും വന്നു കഴിഞ്ഞാൽ അതിന് വരും. ആ സൂത്രത്തിന്റെ അർത്ഥമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇക്കഹസ്ഥാനേ എണുസ്യാദ്. എണെന്ന് പറയുന്നത് പ്രഥമാന്തത്തിലാണ്. പൊതുവെ പ്രഥമാന്തം വിധേയമായി, സാമാന്യ നിയമങ്ങളാണ്. അപ്പൊ എണ്ണിനെ വിധിക്കുകയാണ്, അതാണ് എണുസ്യാദ്. അങ്ങനെ വരുമ്പോൾ ക്രിയയെ യോജിപ്പിച്ചോളണം. ക്രിയ നമ്മളത് ചേർത്തോളണം. എണ്ണുസ്യാദ് എണ്ണ വരട്ടെ എന്നാണ്. അച്ചി അച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതി അർത്ഥം എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറയും. അച്ച് പരമിരിക്കെ സപ്തം അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഇനിയിപ്പോൾ കുറച്ചുകൂടി വിശദീകരിച്ച് പഠിച്ചു. സംഹിതായാം വിഷയ സംഹിതയിൽ, സംഹിതയാം വിഷയം എന്ന് വെച്ചാൽ സംഹിത ഉള്ളിടത്ത് എന്നർത്ഥമാണ്. വിഷയം എന്നെല്ലാം കേട്ടുകഴിഞ്ഞാൽ നമ്മൾ വേദാന്തത്തിലേക്കൊന്നും പോണ്ട. സംഹിതായാം വിഷയെ എന്ന് പറഞ്ഞാൽ സംഹിത ഉള്ളിടത്ത് എന്നിടത്താണ്. ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ് ആദേശമായി വരും, വച്ച് വരമിരിക്കെ സംഹിതകളുള്ളത്. സംഹിത എന്ന് പറയുന്നത് മുമ്പ് പഠിച്ചിട്ടുണ്ട്, സംഹിത ഏകപദ നിത്യ നിത്യ ധാതുപസർഗയോഹോ നിത്യ സമാസേ വാക്യേതു സാ വിവക്ഷാം അപേക്ഷതേ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്ന എന്താണ്? സുധി ഉപാസ്യ. ഇത് സുധീഭി ഉപാസ്യ എന്ന് വിഗ്രഹിക്കും. ശുദ്ധുപാസ്യ എന്നുള്ളതാണ് രൂപം, ശുദ്ധ്യുപാസ്യ എന്നാണ്. ശുദ്ധ്യുപാസ്യ അതാണ്. ശുദ്ധ്യുപാസ്യ സുധീകളാൽ നല്ല ബുദ്ധിയുള്ളവരാൽ ഉപാസിക്കപ്പെടുന്നവൻ ഈശ്വരൻ ശുദ്ധ്യുപാസ്യൻ. അപ്പൊ ഇത് സമാസമാണ് ഇവിടെ ഉദാഹരണമായി കൊടുത്തിരിക്കുന്നത്. സുധീഭി ഉപാസ്യ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ സമാസം വന്നു, തൃതീയ സമാസം വന്നു, സമാസ കാര്യങ്ങളെല്ലാം വന്നിട്ട് സുധീ ഉപാസ്യ ഇങ്ങനെയിരിക്കും വിസർഗമില്ലാതെ. അവസാനം ശുദ്ധ്യുപാസ്യ എന്ന് പറയുന്നിടത്തെ പിന്നെ അവസാനം പദസഞ്ജ്ഞ വിസർഗം വരത്തുള്ളൂ. അത് നമ്മൾ ഇനി പഠിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അതൊന്നും ഇവിടെ പറഞ്ഞു, വെറുതെ ആശയക്കുഴപ്പമുണ്ടാകുന്നുണ്ട്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സുധി ഉപാസ്യ എന്നിരിക്കുന്നു. ഇതൊരു പ്രക്രിയയുടെ മധ്യത്തിലാണ്. നമ്മൾ രണ്ട് പദങ്ങൾ കിട്ടി, അതിനെ സമാസം ചെയ്തു, സന്ധി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പദമാക്കി എടുക്കാൻ പോവുകയാണ്. ആ പോക്കിൽ ഒരു മധ്യഭാഗത്താണ് ആ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത്, രണ്ടായി പിരിഞ്ഞിരിക്കുന്നത്, സുധി ഉപാസ്യ. ഇനിയിവിടെ സന്ധി ചെയ്തിട്ട് പിന്നെ സമാസം ചെയ്ത് വീണ്ടും അതിൽ നിന്ന് വിഭക്തി വന്ന് പിന്നെ ശുദ്ധ്യുപാസ്യ വന്ന് രൂപസിദ്ധിക്കും. അത് നമ്മളത് സമാസം പഠിച്ചു കഴിഞ്ഞാലേ അത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട. ഇവിടെ ഇത്രയും എടുത്താൽ മതി. ശുദ്ധ്യുപാസ്യ ഇതിസ്ഥിതേ ആണ് ഇതിസ്ഥിതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരവസ്ഥയിൽ ഈ ശബ്ദം എത്തിച്ചേർന്നിരിക്കേ തസ്മിന്നതി നിർദ്ദിഷ്ടേ പൂർവസ്യ സപ്തമീ നിർദ്ദേശേന വിധീയമാനം കാര്യം വർണ്ണാന്തരേണ അഭ്യേതസ്യ പൂർവസ്യ ബോധ്യം. ഈ സൂത്രം നമ്മൾ പഠിക്കാതെയാണ് നേരത്തെ സന്ധി പഠിച്ചത്. വാസ്തവത്തിൽ അതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സാങ്കേതികമായി ഈ സൂത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഈ സൂത്രം കൂടിയേ തീരും. അത് മറ്റൊരു കാര്യം. ഇപ്പോൾ പാണിനി കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി പലപ്പോഴും ക്ലിഷ്ടമായ രീതികളെ അവലംബിക്കും. പാണിനി സ്വന്തമായി ചെയ്തതല്ല, പൂർവാചാര്യന്മാരങ്ങനെയാണ് ചെയ്തു തന്നു. അത് ഈ സൂത്രരചനയുടെ ഒരു വിശേഷതയാണ്. കാരണം സൂത്രം എന്ന് പറയുമ്പോൾ സംക്ഷിപ്തമായി പറയുക എന്നാണ്. സംക്ഷിപ്തമായി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അതിൽ ക്ലിഷ്ടത വരും. അത് പറയുന്നവരുടെ കുഴപ്പമല്ല, ആ സംക്ഷേപം എന്ന് പറയുന്നതിൻ്റെ സ്വഭാവം തന്നെ അതാണ്. ഈ സൂത്രത്തിൻ്റെ അർത്ഥം വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. കേട്ടിട്ട് അവസാനം മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയുണ്ട്. ഇവിടെ നോക്കുക, തസ്മിൻ ഇതി നിർദ്ദിഷ്ടേ പൂർവസ്യ. ഞാൻ പിരിച്ചു പറഞ്ഞാണ്, തസ്മിൻ ഇതി നിർദ്ദിഷ്ടേ പൂർവസ്യ. തസ്മിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തത് ശബ്ദത്തിന്റെ സപ്തമിയാണ്. സഹ തൗ തേ തം തോ താൻ തേന താഭ്യം തൈ തസ്മൈ താഭ്യം ഇങ്ങനെ പോകുന്ന തസ്യ തയോഹോ തേഷാം തസ്മിൻ അവിടെ വരുന്നു. സാർ നമ്മൾ വിശേഷമായിട്ട് ഉപയോഗിക്കുന്നു, തസ്മിൻ രാമേ ദയാ അസ്തി, ആ രാമനിൽ, തസ്മിൻ രാമേ, തസ്മിൻ സ്ഥലേ ആ സ്ഥലത്ത്, തസ്മിൻ വിഷയെ ആ വിഷയത്തിൽ. അപ്പോൾ സപ്തമി അതിൽ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശബ്ദമാണ്. ഇവിടെ തസ്മിൻ എന്ന് പറഞ്ഞാൽ അതല്ല അർത്ഥം, അത് പ്രത്യേകം മനസ്സിലാക്കണം. അതിൽ എന്ന അർത്ഥം പറയരുത് തസ്മിൻ. ഇവിടെ തസ്മിൻ എന്ന് പറയുന്ന ആ തത്ശബ്ദത്തിന്റെ സപ്തമ്യന്ത രൂപമല്ല ഇത്. അത് മനസ്സിലാക്കും. തസ്മിന്നെന്ന് പറയുന്ന തശബ്ദത്തിന്റെ സപ്തമ്യന്ത രൂപമല്ല ഇത്. തസ്മിന്നൻ ആണല്ലോ ആണ്, പക്ഷെ ഇത് ആ ശബ്ദത്തിന്റെ അനുകരണ ശബ്ദമാണ്. അതിനനുകരിച്ച മറ്റൊരു ശബ്ദമാണത്. അതാദ്യം മനസ്സിലാക്കണം. ഈ തസ്മിന്നെന്ന് പറയുന്ന തത്ശബ്ദത്തിന്റെ സപ്തമ്യന്ത രൂപത്തെ അനുകരിച്ചിരിക്കുന്ന ഒരു ശബ്ദമാണ്. സാധാരണ നമ്മുടെ ലോകത്തിലും അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു ശബ്ദം ചിലപ്പോൾ മറ്റൊരാൾ പറയുന്ന ശബ്ദത്തെ നമ്മൾ അനുകരിച്ച് പറയാറുണ്ട്. ഒരാൾ രാമനെന്ന് പറഞ്ഞു, ഞാനത് കേട്ടില്ല, ഞാൻ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും എന്താ അത് പറഞ്ഞത്. അപ്പൊ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, അവൻ രാമൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മറ്റേയാൾ പറഞ്ഞ ശബ്ദത്തെ ഇയാൾ അനുകരിച്ച് പറയണം. ഇയാളുടെ ശബ്ദമല്ല അത്, പറയുന്ന ഇയാൾ തന്നെ എന്നാണ് പറയണു. എന്റെ അടുത്തിരിക്കുന്നയാള് രാമൻ എന്ന് പറഞ്ഞു. ഇതി എന്ന് പറയുന്ന അവിടെ ഉപയോഗിക്കുന്നു എന്ന്. ഇവിടെയും തസ്മിൻ ഇതി. പിന്നെ ചില അവ്യക്ത ശബ്ദങ്ങൾ, പഭോ എന്നൊരു ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ശബ്ദം കേട്ടു, ആ ശബ്ദത്തിന് നമുക്ക് ലിപിയില്ല പറയാം. ടപ് ഒരു മുഴക്കം, എന്ത് ശബ്ദമാ എന്നോട്, ടപോ എന്നൊരു ശബ്ദം കേട്ടു. ഈ പറയുന്നത് ഞാൻ പറയുന്ന അനുകരണമാണ്, ആ ശബ്ദത്തിന്റെ അനുകരണം. ഇങ്ങനെ അനുകരണ ശബ്ദങ്ങൾ നമ്മൾ ഭാഷയിൽ നിരന്തരം ഉപയോഗിക്കാറുണ്ട്. വ്യാകരണ സൂത്രത്തിലും പാണിനി മഹർഷി ഒരു അനുകരണ ശബ്ദം പ്രയോഗിച്ചിരിക്കുകയാണ്. തശബ്ദത്തിന്റെ സപ്തമി ഏകവചനത്തെ അനുകരിച്ച് തസ്മിൻ എന്ന് ഉപയോഗിച്ചു. അപ്പൊ ഈ അനുകരണത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനുകരണ ശബ്ദം ഇപ്പൊ തസ്മിൻ എന്ന് പറഞ്ഞാൽ അറിയാം, അതിൽ അവനിൽ എന്നൊക്കെയാണ് അർത്ഥം. തസ്മിൻ എന്ന് പറഞ്ഞാൽ അതായിരിക്കും അർത്ഥം. നേരത്തെ പറഞ്ഞോ തസ്മിൻ രാമേ, ആ രാമനിൽ. പക്ഷെ ഒരു ശബ്ദത്തെ അനുകരിക്കുമ്പോ അവിടെ വിശേഷിച്ചെന്തോ ആ അനുകർത്താവ് താല്പര്യപ്പെടുന്നുണ്ട് അനുകരണ ശബ്ദം കൊണ്ട്. അപ്പൊ എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു അനുകരണ ശബ്ദം ഉപയോഗിച്ച്? ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി. എന്നുവെച്ചാൽ ഇവിടുത്തെ അനുകരണ ശബ്ദത്തിന്റെ അർത്ഥം വേറെയാണ്, ഇവിടുത്തെ അനുകരണ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? നേരിട്ട് വളച്ചു വിട്ടൊന്നുമില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ തസ്മിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സപ്തമി. അതങ്ങനെ അർത്ഥം കിട്ടി. കാരണം ഇത് സപ്തമ്യന്തമായ പദത്തിനെ അനുകരിച്ചതുകൊണ്ട് ഈ ശബ്ദത്തിന്റെ അർത്ഥം സപ്തമി എന്നാണ്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഇത് മനസ്സിൽ ഉറപ്പിച്ചോണം. തസ്മിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ സപ്തമി എന്നാണ്. എങ്ങനെ അർത്ഥം കിട്ടി? അതിനൊരു ബന്ധമുണ്ട്. കാരണം എന്തുകൊണ്ട്? ഇത് സപ്തമ്യന്ത പദമാണ്. നമ്മൾ സാധാരണ പറയുന്ന അർത്ഥം അതിൽ ഇതില്ലെന്നൊക്കെ ആണെങ്കിൽ അതിന് പിന്നെ അനുകരിക്കേണ്ട കാര്യമില്ലല്ലോ. തസ്മിൻ എന്ന് പറഞ്ഞാൽ അതിലൊന്നും അർത്ഥം കിട്ടും. പക്ഷെ ഇത് ആ ശബ്ദം അല്ല എന്ന് പറഞ്ഞു. ഇത് മറ്റൊരു ശബ്ദമാണ്, അനുകരണ ശബ്ദം. ഇന്നും വ്യാകരണത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അനുകരണം, അനുകാര്യം. ഈ തമ്മിൽ ഭേദമാണോ അഭേദമാണോ? ഭേദമാണെങ്കിൽ എത്ര എന്തർത്ഥം? അഭേദമാണെങ്കിൽ എത്ര? നമ്മളിപ്പോ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. നമ്മൾ ഇപ്പം പറയുന്നത് തസ്മിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സപ്തമി എന്നാണ്. തസ്മിൻ ഇതി. ഇതിനെ പലതരത്തിലിത് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിന് ഏറ്റവും എളുപ്പമായി മനസ്സിലാക്കത്തക്ക ഒരു രീതി ഞാൻ വ്യാഖ്യാനിക്കും. ഞാൻ എളുപ്പമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതാണോ എളുപ്പം, അപ്പോൾ പ്രയാസം എന്തായിരിക്കുമെന്ന് ചോദിച്ചു. ഇതി എന്നുള്ളതിനോടുകൂടി അല്പം കൂട്ടിച്ചേർക്കേണ്ടി വരുന്നു. തസ്മിൻ ഇതി ഗമ്യേ അർത്ഥേ എന്ന് കൂട്ടിച്ചേർക്കണം. തസ്മിൻ ഇതി ഗമ്യേ അർത്ഥേ. എന്നുവെച്ചാൽ അവിടെയും തീർന്നില്ല. സപ്തമി കൊണ്ട് ഗ്രഹിക്കപ്പെടുന്ന ശബ്ദം എന്ന് വരും. തസ്മിൻ നിധി ഗമ്യ അർത്ഥം എന്ന് പറഞ്ഞു. സപ്തമി കൊണ്ട് ഗ്രഹിക്കപ്പെടുന്ന ശബ്ദം, അത്രയും മാത്രം നോക്കുക. ഇവിടെ ഇഗോ ഇണച്ചി, ഇതിൽ അച്ചി എന്ന് പറയുന്നത് സപ്തമ്യന്തമാണ്. തസ്മിൻ ഇതി എന്നുള്ളതുകൊണ്ട് അതിനെ ഉദ്ദേശിക്കുന്നു. ഇഗോ ഇണച്ചി എന്നുള്ള സൂത്രത്തിൽ വിധിസൂത്രമാണ് ഈ സൂത്രത്തിലെ അച്ചി, അല്ലെങ്കിൽ ഇനി വരുന്ന സൂത്രങ്ങളിലെ എല്ലാ സപ്തമ്യന്തങ്ങൾ. എല്ലായിടത്തുമല്ല, ചിലയിടത്ത് കഴിഞ്ഞുമ്പോൾ ബാധകമല്ല, അത് നമ്മൾ പഠിക്കും. ഇഗോ അണച്ചി എന്ന് പറയുന്നിടത്ത് അച്ചി എന്ന് പറയുന്ന സപ്തമ്യന്തമാണ്. അച്ചി എന്ന് പറയുന്നതിന് ഒരർത്ഥമുണ്ടെന്നാണ്. അവിടെ അർത്ഥം എന്ന് പറയുന്ന അച്ചു പ്രതിഹാരത്തിൽപ്പെട്ട വർണ്ണങ്ങൾ അതിനാണ് ഇവിടെ പറയുന്നത്. തസ്മിൻ ഇതി ഗമ്യേ അർത്ഥേ, സപ്തമി കൊണ്ട് ഗ്രഹിക്കുന്ന വർണ്ണങ്ങൾ. മനസ്സിലായല്ലോ. തസ്മിന് നിർദ്ദിഷ്ടേ പൂർവസ്യ എന്ന് പറയുന്ന പരിഭാഷാ സൂത്രമാണ്, വ്യവസ്ഥ ഉണ്ടാക്കുന്ന സൂത്രമാണ്. തസ്മിൻ നിധി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സപ്തമി കൊണ്ട്, സപ്തമി വിഭക്തി കൊണ്ട് ഗ്രഹിക്കുന്ന ശബ്ദങ്ങൾ. ഉദാഹരണം, അസി എന്നിടത്ത് ഗ്രഹിക്കുന്ന ആ ഈവു എന്നീ വർണ്ണങ്ങൾ. നിർദ്ദിഷ്ടേ, നിരദിശ രണ്ടെണ്ണം കൂടി ചേർന്നാണ് നിർദ്ദിഷ്ട എന്നിരിക്കുന്നത്. നിരന്തു നിരെന്ന് പറഞ്ഞാൽ നിരന്തരം, ദിശ എന്ന് പറഞ്ഞാൽ ഉച്ചാരണം, നിർദ്ദിഷ്ടം എന്ന് പറഞ്ഞാൽ നിരന്തരം ഉച്ചരിക്കുമ്പോൾ. എന്നിട്ട് നിർദ്ദിഷ്ടേ, നിരന്തരമായി ഉച്ചരിക്കുമ്പോൾ എന്നുള്ള ഒരു. അപ്പൊ സപ്തമി കൊണ്ട് നിർദ്ദേശിച്ച വർണ്ണം, വർണ്ണമോ വർണ്ണങ്ങളോ ശബ്ദം, അത് നിരന്തരമായി ഉച്ചരിച്ചിട്ട് പിന്നെ അവിടെ ഒന്ന് കൂട്ടിച്ചേർക്കണം. ഒരു കാര്യത്തെ വിധിക്കുമ്പോൾ അത് നമ്മൾ കൂട്ടിച്ചേർക്കണം, അധ്യാഹരിക്കണം. സപ്തമി കൊണ്ട് നിർദ്ദേശിച്ച വർണ്ണങ്ങളെ നിരന്തരമായി ഉച്ചരിച്ചിട്ട് ഒരു കാര്യം വിധിക്കുമ്പോൾ എന്ന് കിട്ടും. അതാണ് തസ്മിന്നേ നിർദ്ദിഷ്ടേ എന്നുള്ളതിന്റെ അർത്ഥം. പിന്നെ പറയുന്നു പൂർവസ്യ, എന്താണ് അതിൻ്റെ അർത്ഥം? അങ്ങനെ നിരന്തരമായി ഉച്ചരിച്ചിട്ട് വിധിച്ചു കഴിഞ്ഞാൽ ആ കാര്യം, വിധിക്കുന്ന കാര്യം ആ സപ്തമി കൊണ്ട് നിർദ്ദേശിച്ച വർണ്ണത്തിൻ്റെ പൂർവത്തിന് വരണം. അപ്പോൾ ആ സൂത്രത്തിൻ്റെ അർത്ഥമായി. അതിൻ്റെ വൃത്തി നോക്കുക, സപ്തമി നിർദ്ദേശേന തസ്മിന്നിതി നിർദ്ദിഷ്ട എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. അതാണ് ഞാൻ വിശദീകരിച്ചത്. സപ്തമ്യന്ത പദത്തിലെ വർണ്ണങ്ങളെ നിരന്തരമായി ഉച്ചരിച്ചിട്ട് ഒരു കാര്യത്തെ വിധിക്കുമ്പോൾ, അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്ന വിധീയമാനം കാര്യം. ആ സൂത്രത്തിലെ അധ്യായിരിക്കുന്നതാണ്. എന്തു ചെയ്യണം? വർണ്ണാന്തരേണ അവ്യവഹിതസ്യ, ആ നിർദ്ദിഷ്ട എന്ന് പറയുന്നതിന്ന് കിട്ടുന്നതാണ്. നിരന്തരമായി ഉച്ചരിച്ചിട്ടാണ് ഒരു കാര്യത്തെ വിധിക്കുന്നതെങ്കിൽ ആ കാര്യം ആ സപ്തമി കൊണ്ട് നിർദ്ദേശിച്ച വർണ്ണത്തിന്റെ പൂർവത്തിന് വരണം. വർണ്ണാന്തരേണ മറ്റു വർണ്ണങ്ങൾ കൊണ്ട്, വർണ്ണാന്തരം എന്ന് വെച്ചാൽ മറ്റു വർണ്ണം, മറ്റു വർണ്ണങ്ങൾ കൊണ്ട് അവ്യവഹിതം, വ്യവഹിതമല്ലാത്ത, മറയ്ക്കപ്പെടാത്ത പൂർവസ്യ, പൂർവത്തിന് ബോധ്യം. എന്ത് ബോധ്യം? വിധീയമാനം കാര്യം ബോധ്യം എന്ന് പറയും. ഉദാഹരണത്തിന് ഒന്നുകൂടി മനസ്സിലാക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞതാണ്. എന്താണ് സപ്തമി വിഭക്തി കൊണ്ട് നിർദ്ദേശിക്കുന്ന ശബ്ദങ്ങൾ അത് നിരന്തരമായി ഉച്ചരിച്ചിട്ട് ഒരു കാര്യത്തെ വിധിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ആ സപ്തമി കൊണ്ട് നിർദ്ദേശിച്ച വർണ്ണത്തിൻ്റെ പൂർവവർണ്ണത്തിന് വരണം. ഇനി ശ്രുതി ഉപാസ്യ എന്നുള്ള നോക്കുക. ആദ്യം നോക്കേണ്ടത് ഇവിടെ ഈഗോ അനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കുമെന്നാണ്. നമ്മൾ ഈ തസ്മിന് നിർദ്ദിഷ്ട പൂർവസ്യ എന്നൊരു സൂത്രത്തെ അങ്ങ് വിടുക. നമ്മൾ നേരത്തെ പഠിച്ച അർത്ഥം വെച്ച് നോക്കുക. എന്താണ് ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ വരും, അച്ച് പരമിരിക്കെ എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ അച്ച് പരമിരിക്കുക എന്ന് പറയുന്നത് അച്ചി എന്ന് പറയുന്നതിന് പരമിരിക്കുക എന്നൊരർത്ഥം കിട്ടത്തില്ല. നമ്മൾ കൂട്ടിച്ചേർത്താണ്, വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂട്ടിച്ചേർത്താണ്. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സൂത്രത്തിനുള്ളത്. ഇക്കിന് എണ്ണ് വരും, അച്ചിരിക്ക എന്നാണ്, പരമിരിക്കുക എന്നില്ല. നമ്മൾ വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞാണ്, ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ് വരുന്നു, അച്ചിരിക്ക. ഇപ്പൊ സുധി എന്നുള്ളതിനെ ഇരിക്കുക. ഈ സൂത്രം ഇവിടെ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നോക്കണം. ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് തസ്മിനെ നിർദ്ദിഷ്ട പൂർവസ്യയുടെ ആവശ്യം വന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സുധി ഇതിനെ എടുക്കുക. ഇതില് സു എന്ന് പറയുന്ന ഇക്കപ്പെടുന്നതാണ് ഈ പ്രകടിപ്പ്. പൂ എന്ന് പറയുന്നത് ഇക്കപ്പെടുന്നതാണ്. ഈ സൂത്രത്തെ ഇവിടെ ഇങ്ങനെ പ്രവർത്തിക്കും. എന്താണ് ഒരു സംശയമാണ്, അങ്ങനെ പ്രവർത്തിക്കാം, തസ്മിന് നിർദ്ദിഷ്ട പൂർവസ്യയില്ലെങ്കിൽ പ്രവർത്തിക്കാം. സൂലവു എന്ന് പറയുന്നത് ഇക്കപ്പെടുന്നു, ഇക്കിന് എണ്ണ് വരുന്നു. എപ്പോ? അച്ചിരിക്ക പരമെന്ന് സൂത്രത്തിന് അർത്ഥമില്ല. ഇവിടെ അച്ഛെന്ന് പറയുന്ന ഏതാണ്? സുതിയിലെ ഈ. അപ്പൊ ഈ സൂത്രത്തെ നേരെ എടുത്തു കഴിഞ്ഞാൽ സൂവിന്റെ പൂവിന് എണ്ണ് വരും, ധീല ഈ പരമരിക്കും, ഇരിക്കെ പരമെന്ന് പറയുന്നു. അപ്പൊ ചോദിക്കും, അവിടെ ഒരു ധകാരമുണ്ടല്ലോ, ഇടയ്ക്കുണ്ടല്ലോ, ഇടയ്ക്ക് ഇരുന്നാൽ വരില്ല എന്നൂടെ പറയുന്നില്ല സൂത്രം. സൂത്രത്തിൽ ഇത്രേ പറയുന്നുള്ളൂ, ഇക്കിന് എണ്ണ വരും അച്ചിരിക്ക്. ഇവിടെ അത് യോജിക്കുന്നുണ്ട്, കാരണം സുധി ഇത് സംഹിതയുണ്ട്, എല്ലാം ചേർന്ന ഉച്ചരിക്കുന്നു. സുഇക്കാണ് അവിടെ ഒരു അച്ചിരിപ്പുണ്ട്, അത് തൊട്ടടുത്തിരിക്കണമെന്ന് ഒരിടത്തും പറയുന്നില്ല, സൂത്രത്തിൽ പറയുന്നില്ല, അച്ചിരിക്കണമെന്നേ പറയുന്നുള്ളൂ. അപ്പൊ ഈ ഇരിക്കുന്നു, അപ്പൊ ഊവിന് എണ്ണ വരാം. ഈ സൂത്രം ഒറ്റയ്ക്ക് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇനി വേറെ തരത്തിലും വരാം. സുധിയില ഈ എടുക്കുക, അത് ഇക്കായിട്ടെടുക്കണം. സുധിയില ഈ അതിക്കാണ്, ഇക്കിനെണ്ണ് വരുന്നു. എപ്പോ? അച്ചിരിക്കെ. ഊ അച്ചാണ്, അത് അവിടെ ഇരിപ്പുണ്ട്. ഊ എന്ന് പറയുന്ന അച്ഛനെ സ്വീകരിച്ചുകൊണ്ട് ഈ കെണ്ണ് വരാം സുധീന്നിരിക്കുമ്പോൾ. അണങ്ങി പോട്ടെ, ഉപാസിയില ഊവിനെ എടുക്കുക, അത് ഇക്കാണ്. ആ ഇക്കിന് എണ്ണ് വരാം അച്ചിരിക്കുക. എന്റെ പൂർവ്വത്തിലൊരു ഈയുണ്ട്, പായ്ക്ക് ശേഷം ഒരു ആയുണ്ട്, രണ്ടച്ച് രണ്ട് സ്ഥലത്തും ഇരിക്കുന്നു. കാരണം ഇഗോ എണിച്ചി എന്ന് പറയുന്ന സൂത്രത്തിന് ഇത്രേ അർത്ഥമുള്ളൂ, ഇക്കിന് എണ് വരും അച്ചി എന്ന് വെച്ചാൽ അച്ചി സതി, സതി സപ്തമിയാണ്. സതിസപ്തമി എന്ന് പറയുന്നത് ഇനി നമ്മൾ പഠിക്കും. യസ്യജ ഭാവേന ഭാവലക്ഷണം, ഒരു സൂത്രമുണ്ട് കാരകപ്രകരണം. അതിനാണ് സാധാരണ സതിസപ്തമി എന്ന് പറയുന്നത്. ഘോഷു ദുഃഖ്യമാനേഷു ഗതഹ. ഒരു രാമനെ കുറിച്ച് ചോദിക്കുകയാണ് ഒരാളെ, രാമ കഥാ ഗതഹ, രാമനെപ്പോ പോയി ചോദിക്കുകയാണ്. രാമ കഥാ ഗതഹ, രാമനെപ്പോ പോയി. മറുപടി പറയുന്ന ആൾ പറയാണ്, ഗോഷു ദുഃഖ്യമാനേഷു ഗതഹ. പ്രസിദ്ധമായ ഉദാഹരണമായോണ്ടാണ് ഞാൻ പറയുന്നത്. പശുവിനെ കറന്നുകൊണ്ടിരുന്നപ്പോൾ അവൻ പോയി എന്നാണ്. ഒരു ക്രിയയിലൂടെ മറ്റൊരു ക്രിയയെ സൂചിപ്പിക്കുന്നിടത്താണ് ഇത്തരം വിഭക്തി സപ്തമി ഉപയോഗിക്കുന്നത്. ഘോഷദുഃഖിമാനേഷു സപ്തമി എന്താണ്? പശുവിനെ കറന്നുകൊണ്ടിരുന്നപ്പോ സഗതഹ, അവൻ പോയി എന്നാണ്. അപ്പൊ ദോഹനക്രിയയിലൂടെ ഗമനക്രിയയെ സൂചിപ്പിക്കുന്നു, ഒരു ക്രിയയിലൂടെ മറ്റൊരു ക്രിയയെ ബോധിപ്പിക്കുന്നു. അങ്ങനെ വരുന്നിടത്താണ് സതിസപ്തമി ഉപയോഗിക്കുന്നത്. ആ സാർ നമ്മൾ ഭാഷയിൽ ഉപയോഗിക്കും, രാമേ ഗതേ, രാമൻ പോയപ്പോൾ, അങ്ങനെ ഉപയോഗിക്കുന്നു. ഏവം ഞാതേ, അങ്ങനെ അറിഞ്ഞപ്പോൾ, അതിനുവേണ്ടി സതി ഉപയോഗിക്കും. ഭുക്തേ സതി, ഭക്ഷണം കഴിച്ചപ്പോൾ. ഗതേ സതി, പോയപ്പോൾ, അത് ഭൂതകാലത്തിൽ ഉപയോഗിക്കും, വർത്തമാന കാലത്തിൽ ഉപയോഗിക്കും, അങ്ങനെല്ലാം ഉപയോഗിക്കും. അതിനാണ് നമ്മൾ പല സ്ഥലത്ത് സതി എന്ന് ഉപയോഗിക്കുന്നതും ആ അതിലാണ്. സത്തിന്റെ സപ്തമിയാണ് സതി, അതുകൊണ്ട് തന്നെ സതിസപ്തമി എന്ന് പറയും. ഭാവസപ്തമി എന്ന് പറയും. യസ്യജ ഭാവേന ഭാവലക്ഷണം എന്നുള്ളൊരു സൂത്രം കൊണ്ടുവരുന്നതാണ്. അപ്പൊ അച്ചി എന്ന് പറയുമ്പോൾ അച്ച് പരമ്പരിക്കുക എന്നൊരർത്ഥം നമ്മൾ ഈ സൂത്രം പ്രയോഗിക്കാൻ വേണ്ടി അങ്ങനെ ഒരർത്ഥം കണ്ടുപിടിച്ച് എളുപ്പത്തിൽ പറയുകയാണ്. അത് വന്നാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇത് സതിസപ്തമി ആയതുകൊണ്ട് അതിന് അച്ചിരിക്കുക എന്നുള്ള ഒരർത്ഥം കിട്ടത്തുള്ളൂ. പറഞ്ഞല്ലോ, ഇത് പലതരത്തിലും വ്യാഖ്യാനിക്കും. സതിസപ്തമി എടുക്കാതെയും വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതെല്ലാം പോട്ടെ, നമ്മളിപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. യുഗോ എണച്ചി എന്ന് പറഞ്ഞാൽ ഇക്കന് എണ്ണ വരും അച്ചിരിക്ക് എന്ന് പറയുമ്പോൾ സുധി എന്നിടത്ത് ഈ എന്ന് പറയുന്ന അച്ചിരിക്ക് സുവിന്റെ ഉപകാരത്തിന് എണ്ണ വരും, തടയാൻ പറ്റത്തില്ല. ഉപാസിയിലെ ഊവിന് എണ്ണ വരും, കാരണം അടുത്ത പൂർവ്വത്തിലും പരത്തിലും അച്ചിരിക്കുണ്ട്. അപ്പോൾ ഇത്രയും മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ, യുഗോ എണച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കിന് എണ്ണ വരും അച്ചു വരമിരിക്കുക എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആളിന് സംശയമുണ്ടാകും. ഏതിക്കിനാണ് എണ്ണ വരുന്നത്, ഏതച്ചിരിക്ക് എന്ന് പറഞ്ഞാൽ ഇക്ക് എവിടെയിരിക്കുമ്പോഴാണ് എണ്ണ വരുന്നത്, അച്ച് എവിടെയിരിക്കുമ്പോഴാണ്. ഇനി ഇക്കിൻ്റെയും എണ്ണിൻ്റെയും ഇടയ്ക്ക് മറ്റേതെങ്കിലും അക്ഷരങ്ങൾ ഇരിക്കാമോ അതേ പാടില്ലേ, ഇതിനൊന്നും ഇവിടെ ഉത്തരവില്ല. ഇക്കെന്ന് പറയുന്നത് പൂർവ്വത്തിലിരിക്കണമോ അതോ പരത്തിലിരിക്കണമോ എന്ന് വെച്ചാൽ, സുധി എന്നുള്ളിടത്ത് ഇക്ക് പൂർവ്വത്തിലിരുന്നപ്പോൾ കു അച്ച് പരത്തിലിരുന്നപ്പോൾ ഇവിടെ സന്ധി വന്നു, അത് നമുക്കറിയാം. അപ്പോൾ ഇക്ക് പൂർവ്വത്തിലിരിക്കണമോ അതോ ഇക്ക് പരത്തിലിരിക്കണമോ, അച്ച് പൂർവ്വത്തിലിരിക്കണമോ പരത്തിലിരിക്കണമോ, അങ്ങനെ സംശയം വരാം. പിന്നെ ഇക്കിൻ്റെയും അച്ഛൻ്റെയും ഇടയ്ക്ക് മറ്റു വർണ്ണങ്ങളുടെ വ്യവധാനം വന്നാലും വരുമോ. ഉദാഹരണം സുധി, ഇവിടെ ഇക്കിൻ്റെയും എണ്ണിൻ്റെയും ഇടയ്ക്ക് ധകാരത്തിൻ്റെ വ്യവധാനം വന്നു, അങ്ങനെ ഇരുന്നാൽ വരാമോ പാടില്ലയോ. ചുരുക്കത്തിൽ ഒരു സംശയം, അച്ചിരിക്കെ ഇക്കിനെണ്ണ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇക്ക് അച്ഛൻ്റെ പൂർവ്വത്തിലാണോ പരത്തിലാണോ എന്ന് സംശയം വരാം. സംശയം ഉണ്ടാക്കിയിടുകയാണ്, നമുക്ക് വരത്തില്ല, സാധാരണഗതി വരത്തില്ല. ഇതൊക്കെ ഇങ്ങനെ പാണിനിയെപ്പോലെ ഇരുന്ന് തലപോയി ചിന്തിക്കുന്നവർക്കാണ് ഈ സംശയമൊക്കെ വരുന്നത്. ആ സംശയം നമ്മുടെ തലയിൽ അടിച്ചു കയറ്റുകയാണ്, അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാകാതെ വരുന്നത്. നമുക്കങ്ങനെ ഒരു സംശയമേ ഇല്ലല്ലോ, നമ്മൾ ചെയ്തു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ പാണിനി പറയുന്നത് അങ്ങനെ സംശയം വരാം. ഇക്കോ എണച്ചി എന്ന് പറഞ്ഞാൽ ഇക്കിന് എണ്ണ വരാം, അച്ചരിക്ക എന്ന് പറഞ്ഞാൽ ആ ഇക്ക് പൂർവ്വത്തിലാണോ പരത്തിലാണോ എന്ന് സംശയം വരാം. ഒരു സംശയം അതാണ്. ഒന്ന്, ഇക്ക് അച്ഛൻ്റെ പൂർവ്വത്തിലാണോ ഇക്ക് അതോ പരത്തിലാണോ എന്നുള്ള സംശയം വരാം. മറ്റൊന്ന്, അച്ഛൻ്റെ അവ്യവഹിതമായ പൂർവ്വത്തിലാണോ ഇക്കിരിക്കേണ്ടത് അതോ വ്യവഹിതമായ പൂർവ്വത്തിലാണോ, അത് രണ്ടാമത്തെ സംശയം. അച്ഛൻ്റെ അവ്യവഹിത പൂർവ്വം എന്ന് വെച്ചാൽ ഇടയ്ക്ക് മറ്റൊരു വർണ്ണത്തിൻ്റെ മറവ് വരാത്ത പൂർവ്വത്തിലാണോ അതോ മറ്റേതെങ്കിലും വർണ്ണത്തിൻ്റെ മറവ് വരാമോ, ഇങ്ങനെ സംശയം വരാം. അതാണ് ഞാൻ നേരത്തെ ഉദാഹരണത്തിൽ കാണിച്ചത്. രണ്ട് സംശയം. ആദ്യത്തെ സംശയം എന്താണ്? അച്ഛൻ്റെ പൂർവ്വത്തിലാണോ എണ്ണ് വരുന്ന ഇക്ക്, അച്ഛൻ്റെ പൂർവ്വത്തിലാണോ ഇക്കിരിക്കുന്നത് അതേ പരത്തിലാണോ, എങ്ങനെയിരിക്കണം, ഒരു സംശയം. രണ്ടാമത്തേത്, അച്ഛൻ്റെ അവ്യവഹിത പൂർവ്വത്തിലാണോ, അതായത് മറയില്ലാത്ത പൂർവ്വത്തിലാണോ അതേ മറയുള്ള പൂർവ്വത്തിലാണോ, രണ്ടാമത്തെ സംശയം. രണ്ട് സംശയം വരുന്നു. ഇതിന് സമാധാനമായിട്ടാണ് തസ്മിനെ നിർദ്ദിഷ്ടയെ പറഞ്ഞ അതിൽ നിന്ന് രണ്ട് കാര്യം പറഞ്ഞു. ഒന്നെന്താണ്? ഇക്ക് പൂർവത്തിലായിരിക്കണം. അതെങ്ങനെ പറഞ്ഞു? നേരത്തെ സൂത്രം പറഞ്ഞു, പൂർവസ്യ അചി പൂർവസ്യ തസ്മിന് നിർദ്ദിഷ്ടേ പൂർവസ്യ. തസ്മിൻ നിധി എന്നുള്ള തസ്മിൻ എന്നുള്ള സപ്തമി എന്ന് കിട്ടിയല്ലോ. സപ്തമിയിൽ ഒരു പദത്തെ നിർദ്ദേശിച്ചുകൊണ്ട് ഒരു കാര്യത്തെ വിധിക്കുകയാണെങ്കിൽ, ഇതോ എണ് ചെയ്യുന്നിടത്ത് അച്ചി എന്നുള്ള സപ്തമിയെ നിർദ്ദേശിച്ചുകൊണ്ട് എണ് എന്ന കാര്യത്തെ വിധിച്ചു. ഇത് മനസ്സിൽ ഉറപ്പിക്കണം. ഇഗോ എണസി എന്ന സ്ഥലത്ത് അചി എന്ന സപ്തമ്യന്ത പദത്തെ നിർദ്ദേശിച്ചുകൊണ്ട് എണ്ണെന്നുള്ള കാര്യത്തെ വിധിച്ചു. അങ്ങനെയുള്ള സ്ഥലത്ത് ആ സപ്തമി അന്ത പദം കൊണ്ട് നിർദ്ദേശിച്ച വർണ്ണത്തിന്റെ പൂർവത്തിലിരിക്കുന്ന ഇക്കിനാണ് വരുന്നത്. ആണ് ഞാൻ പറഞ്ഞത് തസ്മിന്നിതി ഗമ്യേ അർത്ഥേ എന്ന് പറഞ്ഞതാണ്. സപ്തമ്യന്ത പദത്തിലൂടെ ഗ്രഹിക്കുന്ന വർണ്ണങ്ങൾ അവയ്ക്ക് പൂർവത്തിൽ ഏതോ ആ പൂർവത്തിലിരിക്കുന്ന ഇക്കിനെണ്ണ് വരും. ഇത് രണ്ടിന്റെ ഇടയ്ക്ക് മറ്റു വർണ്ണങ്ങൾ പാടില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത് നിർദ്ദിഷ്ടേ എന്ന് വെച്ചാൽ നിരന്തര ഉച്ചാരിതേ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. എന്ത് നിരന്തരം ഉച്ചരിക്കണം? ഈ പറയുന്ന പൂർവത്തിലെ വർണ്ണവും പരത്തിലിരിക്കുന്ന അച്ചും നിരന്തരം ഉച്ചരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് വേറെ വർണ്ണം വരാൻ പാടില്ല. ഏതുപോലെ സുധീ ഉപാസ്യ, ഈ നിരന്തരം ഉച്ചരിച്ചിരിക്കുകയാണ്. അച്ചും പൂർവത്തിലെ വർണ്ണവും തമ്മിൽ നിരന്തര ഉച്ചാരണമായിരിക്കണം, ഇടയ്ക്ക് വർണ്ണങ്ങൾ വരാൻ പാടില്ല. അപ്പോൾ രണ്ട് സംശയങ്ങൾക്ക് സമാധാനമായി. തസ്മിൻ ഇതി എന്നുള്ളതുകൊണ്ട് കിട്ടും സപ്തമ്യന്ത പദം കൊണ്ട് നിർദ്ദേശിക്കുന്ന വർണ്ണങ്ങൾ അതിനെ പരാമർശിച്ചിട്ടുള്ള വിധി എന്ന് കിട്ടും. നിർദ്ദിഷ്ട എന്നുള്ളതുകൊണ്ട് കിട്ടും പൂർവവും പരവും തമ്മിൽ നിരന്തരമായി ഉച്ചരിക്കുന്ന ഇടയ്ക്ക് വർണ്ണങ്ങൾ വരാൻ പാടില്ല എന്ന് കിട്ടും. പൂർവസ്യ എന്ന് പറഞ്ഞതുകൊണ്ട് പൂർവത്തിനാണ് ആദേശം വരുന്നതെന്ന് കിട്ടും. പൂർവം എന്ന് പറയുമ്പോൾ ഏതിന്റെ പൂർവം? സപ്തമ്യന്തം കൊണ്ട് നിർദ്ദേശിച്ച ഏതോ അതിന്റെ പൂർവം. നേരത്തെ ചോദിച്ച രണ്ട് സംശയങ്ങൾക്ക് സമാധാനമായി. ഇക്കെന്ന് പറയുന്നത് അച്ഛന്റെ പൂർവത്തിലാണോ അതോ പരത്തിലാണോ? പൂർവസ്യ എന്ന് പറഞ്ഞുകൊണ്ട് പൂർവത്തിലാണ്. അച്ഛും ഇക്കും ചേർന്നിരിക്കണമോ അതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും മറ്റൊരു വർണ്ണം? അതാണ് വ്യവധാനം. മറ ഇരുന്നാൾ കിട്ടുമോ? അതിന് സമാധാനമായി ഇടയ്ക്ക് മറ്റൊരു വർണ്ണം ഇരുന്നാൽ സന്ധി വരത്തില്ല, ചേർന്നിരിക്കണം. സ്വരസന്ധിയാണ്, സ്വരങ്ങൾ അടുത്തടുത്ത് വരുമ്പോഴാണ് സന്ധി വരുന്നത്. ഇത്രയും കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പാണിനി ഇഗോ എണസി എന്ന് പറയുന്ന ആ വിധിസൂത്രത്തോട് ചേർന്ന് തസ്മിൻ ഇതി നിർദ്ദിഷ്ടേ പൂർവസ്യ എന്ന് പറയുന്ന ഒരു പരിഭാഷാസൂത്രത്തെ കൂടി നിർമ്മിച്ചത്. വിധിസൂത്രങ്ങൾക്ക് സ്വതന്ത്രമായി ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഒരു വിധിസൂത്രം വന്നു കഴിഞ്ഞാൽ, കാരണം അതാ ഞാൻ നേരത്തെ പറഞ്ഞത് സംക്ഷിപ്തമായി കാര്യങ്ങൾ പറയുമ്പോൾ ക്ലിഷ്ടത വരിക സ്വാഭാവികമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ എന്ത് പറഞ്ഞാലും അവിടെ വ്യാഖ്യാനം ആവശ്യമായിട്ട് വരുന്നത്. വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പരത്തി പരത്തി പരത്തി പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു വിധിയെ പാണിനി ഏറ്റവും സംക്ഷിപ്തമായി പറഞ്ഞു. ഇക്കോ എണ് അച്ചി, ഇക്കന് എണ്ണ് അച്ചി, ഇക്കന് എണ്ണ് വരും അച്ചിരിക്കേ. അപ്പൊ അത് ലക്ഷ്യസ്ഥാനത്തേക്ക് അത് പ്രയോഗിക്കേണ്ടി വരുമ്പോൾ സ്തുതി ഉപാസ്യ തുടങ്ങിയ സ്ഥാനങ്ങളിൽ അതിൻ്റെ കേവലമായ അർത്ഥത്തെ എടുത്തിട്ട് പ്രയോഗിക്കാൻ നോക്കിയാൽ ഈ രണ്ട് സംശയങ്ങൾ വരും. ഒന്ന് ഇതാണ്, ഇക്ക് അച്ഛൻ്റെ പൂർവത്തിലായിരിക്കണമോ പരത്തിലായിരിക്കണമോ? രണ്ട്, ഇക്കിനും അച്ഛനും ഇടയ്ക്ക് വ്യവധാനം വരാമോ പാടില്ലയോ? കാരണം ഈ രണ്ട് കാര്യങ്ങളും സൂത്രത്തിൽ നിന്ന് വ്യക്തമല്ല. അച്ചി എന്നുള്ളതിന് നമ്മൾ അച്ഛ പരമിരിക്കുക എന്നൊരർത്ഥം എടുത്താൽ ശരി, അച്ഛ പരമിരിക്കുക പൂർവ്വത്തിൽ വരുമെന്ന് കിട്ടും. പക്ഷെ അങ്ങനെ ഒരർത്ഥമില്ല. അങ്ങനെ വരുന്നിടത്ത് അവ്യവസ്ഥായാം ഈ രണ്ട് സംശയങ്ങൾ വരുമ്പോൾ സൂത്രം പ്രവർത്തിക്കുന്നതിനൊരു വ്യവസ്ഥയില്ലാതെ വരും. ഇത് വളരെ ബുദ്ധിമാനായ ഒരുവൻ ഈ ഓരോ ശബ്ദങ്ങളെയും ചിന്തിച്ച് അവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ വളരെ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ഇത്തരം സംശയങ്ങൾ വരും. കാരണം ഇവിടെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് സിദ്ധമായ ശബ്ദങ്ങളാണ്. അപ്പോൾ ഇവിടെ ചോദ്യം ആ സിദ്ധമായ ശബ്ദങ്ങൾക്ക് ഈ രൂപം എങ്ങനെ വന്നു എന്നാണ്. അവിടെയാണ് വ്യാകരണം വരുന്നത്. സിദ്ധമായ ശബ്ദം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ വ്യാകരണവുമില്ല. ഇപ്പൊ സുദ്യുപാസിഹ എന്ന് പറയുന്ന ഒരു ശബ്ദം നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. സിദ്ധശബ്ദമാണ്. സിദ്ധശബ്ദം എന്ന് വെച്ചാൽ പ്രയോഗാർഹമായ ശബ്ദം. നമുക്കത് പ്രയോഗിക്കാം, ഭാഷ ഉപയോഗിക്കാം. സുദ്യുപാസിയ, പക്ഷെ സുദ്യുപാസിയ എന്ന് പറയുന്നത് ആ ശബ്ദം എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്ന് ചിന്തിക്കുന്നതാണ് അതിന്റെ വ്യുത്പത്തിയെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത്. ശബ്ദം എങ്ങനെ ഉണ്ടായി? അപ്പൊ പണിനി പറയുന്നു അവിടെ ഒരു നിയമമുണ്ട്. ഒരുപാട് നിയമങ്ങളുണ്ട്, നൂറുകണക്കിന് നിയമങ്ങളുണ്ട് പാണിനി പറയുന്ന. പക്ഷെ ഒരു നിയമം പാണിനി പറയുന്നു, അവിടെ ഇക്കിന് എണ്ണ വന്നു അച്ചു പരമേരിക്കും, അങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പൊ അവിടെ ചിന്തിക്കും ഇക്ക് ഏതാണ്, അവിടെ എണ്ണ ഏതാണ്, എങ്ങനെയാണ് എണ്ണ പരമായി, ഇക്ക് ഏതാണ്, എണ്ണ ഏതാണ്, ഏതാണ് അച്ച്, അച്ചെങ്ങനെ പരമായി, എന്തുകൊണ്ട് അച്ഛന് പരമെന്ന് പറഞ്ഞു, എന്തുകൊണ്ട് ഇക്കുന്ന പൂർവ്വമെന്ന് പറഞ്ഞു, ആദേശം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് ഈ സൂത്രത്തിന്റെ ആവശ്യം വരുന്നത്. ഇഗോ എണച്ചിയും തസ്മിനെ നിർദ്ദിഷ്ടയെ പൂർവസ്യ രണ്ടും വരുന്നു. അപ്പൊ തസ്മിനെ നിർദ്ദിഷ്ടയെ പൂർവസ്യ എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണല്ലോ നമ്മളിപ്പോ ഇവിടെ പുതുതായിട്ട് പഠിക്കുന്നു. അത് ഞാൻ ആദ്യം പറഞ്ഞു, ഇതിൽ ഇതിന്റെ പ്രതിപാദന ശൈലിയിൽ ഒരു ക്ലിഷ്ടതയുണ്ടെന്ന്, അത് ഉള്ളത് തന്നെയാണ്. പക്ഷെ അത് മനസ്സിലാക്കിയാൽ സരളമാണ്. മനസ്സിലാക്കാനൊരു വൈഷമ്യം നേരിടുമെങ്കിലും അത് ഒരു തവണ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് എളുപ്പമാണ്. പിന്നെ ഞാനത് ഒരു കൂടെ പറയാം. തസ്മിൻ ഇതി നിർദ്ദിഷ്ടേ പൂർവസ്യ. ഇവിടെ തസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗവേണശി തുടങ്ങിയ സൂത്രങ്ങളിലെ, സൂത്രദേശങ്ങളിലെ അച്ചി തുടങ്ങിയ സപ്തമി എന്ന പദങ്ങളുടെ അനുകരണ ശബ്ദമാണിത്. അനുകരണ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തസ്മിൻ എന്ന് പറഞ്ഞാൽ സപ്തമി എന്ന് അർത്ഥമെടുക്കണം. ഇതി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഇതി ഗമ്യേ അർത്ഥേ എന്നെടുക്കണം. എന്ന് പറഞ്ഞാൽ സപ്തമിയിലൂടെ ഗ്രഹിക്കുന്ന വർണ്ണം, ഉദാഹരണത്തിലാണെങ്കിലോ സ്തുതി ഉപാസ്യ എന്നിരിക്കുന്നിടത്ത് അച്ചി എന്ന് പറഞ്ഞു, അച് കൊണ്ട് നമ്മളെടുക്കുന്ന ഊവിനെയാണ്. അപ്പോൾ അവിടെ സപ്തമി കൊണ്ട് ഗ്രഹിക്കുന്ന വർണ്ണമായിട്ട് നമ്മൾ ഊവിനെ എടുക്കണം. കാരണം അച്ചി ഇന്ന് സപ്തമിയിലാണ് സൂത്രത്തിൽ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിർദ്ദേശിക്കുന്ന വർണ്ണമായി ഊവിനെ എടുക്കണം. അതും എങ്ങനെയുള്ളവോ നിർദ്ദേശേന വിധീയമാനം. നിർദ്ദേശേന ഉള്ളത്, നിർദ്ദേശം എന്ന് പറഞ്ഞാൽ വ്യവധാനമില്ലാതെ ഉച്ചരിക്കുന്ന എന്നുവെച്ചാൽ ഈ സൂത്രം അച്ച് ഇക്കും തമ്മിൽ അടുത്തടുത്ത് ഉച്ചരിക്കുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ. ഇടയ്ക്ക് ഒരു വ്യവധാനം വരുമ്പോൾ അത് വരത്തില്ല. അത് നിർദ്ദേശം എന്നുള്ളതുകൊണ്ട് ആ അർത്ഥം കിട്ടും. നിരന്തരം ഉച്ചരിക്കുമ്പോൾ, അച്ച് നിരന്തരമായി ഉച്ചരിക്കുമ്പോൾ എങ്ങനെ, എവിടെ ഇക്കിന് ശേഷം, ഇക്ക് ഉച്ചരിച്ചിട്ട് ഉടൻ തന്നെ അച്ച് ഉച്ചരിക്കുമ്പോൾ എന്ന് കിട്ടും. അതാണ് തസ്മിൻ നിധി സപ്തമി കൊണ്ട് നിർദ്ദേശിച്ച വർണ്ണം വ്യവധാനമില്ലാതെ ഉച്ചരിക്കുമ്പോൾ. അങ്ങനെ ഉച്ചരിച്ചിട്ട് ഒരു കാര്യത്തെ വിധിച്ചാൽ എന്നുവെച്ചാൽ സൂത്രത്തിൽ അചി എന്ന് നിർദ്ദേശിച്ചിട്ടൊരു കാര്യത്തെ വിധിച്ചാൽ ആ വിധിക്കുന്ന കാര്യം എവിടെ വരും? അച്ഛൻ്റെ പൂർവത്തിന് വരും. പൂർവസ്യ ബോധ്യം എപ്പോ? ആ പൂർവവും പരവും തമ്മിൽ വ്യവധാനമില്ലാതെ ഉച്ചരിക്കുമ്പോൾ. അപ്പൊ ഇവിടെ ഫലത്തിൽ എന്ത് കിട്ടും? അച്ഛന്ന് പറയുന്ന പരത്തിൽ എന്ന് കിട്ടും. എന്തുകൊണ്ട്? സൂത്രത്തിൽ പൂർവസ്യ എന്ന് പറഞ്ഞുകൊണ്ട്, തസ്മിൻ നിധി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ കിട്ടി. പൂർവസ്യ എന്ന് പറഞ്ഞപ്പോൾ അച്ഛന്റെ പൂർവമാണെന്ന് കിട്ടി. അപ്പോൾ അച്ഛന്റെ പൂർവം എന്ന് പറയുമ്പോൾ അച്ഛ പരമെന്ന് കിട്ടും. അതാണ് ആദ്യം നമ്മൾ പഠിച്ചത്. അച്ഛി എന്ന് പറയുമ്പോൾ അച്ഛ പരേ, അച്ഛ പരമിരിക്കുക എന്ന് കിട്ടി. അങ്ങനെയാണ്. അതെങ്ങനെ കിട്ടി? തസ്മിന് നിർദ്ദിഷ്ടെ പൂർവസ്യ എന്ന് പറയുന്ന സൂത്രത്തിൽ പൂർവസ്യ എന്ന് പറഞ്ഞപ്പോൾ തസ്മിൻ നിധി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ കിട്ടി. പൂർവസ്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ പൂർവത്തിലിരിക്കുന്ന എണ്ണാണ് എന്ന് കിട്ടി. അപ്പോൾ അച്ഛും എണ്ണും തമ്മിൽ നിരന്തര ഉച്ചാരണം വേണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു വർണ്ണവും വേണ്ടാന്ന് കിട്ടി. പൂർവസ്യ കാര്യം ബോധ്യം എന്ന് പറഞ്ഞുകൊണ്ട് ആദേശം പൂർവത്തിന് വരുമെന്നും കിട്ടി. അപ്പോൾ ആ അർത്ഥത്തെ നമ്മൾ ഈ പദങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കണം. അതാണ് തസ്മിന് നിർദ്ദേശേന. ഇനി സാമാന്യമായ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ സപ്തമി കൊണ്ട് നിർദ്ദേശിച്ചിട്ട് വിധീയമാനം വിധിക്കപ്പെടുന്ന കാര്യം പർണാന്തരേണ അമ്യുദസ്യ, പർണം കൊണ്ട് മറയ്ക്കപ്പെടാത്ത, പർണാന്തരം കൊണ്ട് മറയ്ക്കപ്പെടാത്ത പൂർവത്തിന് ബോധ്യം എന്ന് വെച്ചാൽ വരുമെന്ന് മനസ്സിലാക്കണം. ഏതാണ് പൂർവം, ഏതാണ് പരം, എന്താണ് വർണ്ണം കൊണ്ടുള്ള വ്യവധാനം ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ഇത്തരം കാര്യങ്ങളെല്ലാം ആ ഉദാഹരണത്തിൽ നോക്കി മനസ്സിലാക്കണം. വർണ്ണാന്തരേണ അഭിവിദസ്യ പൂർവസ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കിനെ കിട്ടി, ഇക്ക് പൂർവമെന്ന് കിട്ടി. നിരന്തരം ഉച്ചരിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഇക്കും അച്ഛും നിരന്തരം ഉച്ചരിക്കണമെന്ന് കിട്ടി. ഇക്ക് പൂർവത്തിലെന്ന് വന്നതുകൊണ്ട് അച്ഛ പരത്തിലെന്നും കിട്ടി. അതുകൊണ്ടാണ് അച്ചി പരെ എന്ന് പറയുന്നത്. ഓ ഇഗോയാണ് ചെയ്യുന്നു പറയുന്ന വിധിസൂത്രം തസ്മിന് നിർദ്ദിഷ്ടയ പൂർവസ്യ എന്ന് പറയുന്ന പരിഭാഷാ സൂത്രവുമായി ചേർന്നിട്ട് ഒരർത്ഥം കൊടുക്കും. ആ അർത്ഥത്തെയാണ് നമ്മൾ ഇഗോയാണ് ചെയ്യുന്ന സൂത്രത്തിൽ പറയുന്നതാണ്. ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ് വരുന്നു അച്ചു പരമിരിക്കേ. അത് തസ്മിന് നിർദ്ദിഷ്ടയ പൂർവസ്യ എന്ന് പറയുന്ന സൂത്രത്തിന്റെ അർത്ഥം കൂടെ ചേർന്ന് കിട്ടുന്നതാണ്. ഈ പറഞ്ഞ ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തസ്മിനോ നിർദ്ദിഷ്ടപൂർവസ്യ എന്ന് പറയുന്ന അതുപോലെ ഒരാൾക്ക് വ്യക്തമായി ധരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവിടെ സന്ധി ചെയ്യുന്നതിനോ സൂത്രം പ്രയോഗിക്കുന്നതിനോ ഒരു തടസ്സമില്ല. അച്ചി എന്ന് പറയുമ്പോൾ അച്ച് പരമിരിക്കുകയെന്ന് മനസ്സിലാക്കിയാൽ മതി. അച്ച് ഇരിക്കേ എന്നെടുത്താൽ പോരാ. അച്ച് പരമിരിക്കുക, അച്ച് പരമിരിക്കുമ്പോൾ എന്ന് പറയുമ്പം പൂർവ്വത്തിലിരിക്കുന്ന ഇക്കാണെന്ന് കിട്ടും. ഇക്കിന്റെ പരത്തിൽ അച്ചിരിക്കുമ്പോൾ ഇടയ്ക്ക് വേറെ ഒന്നും ഇല്ലാന്ന് കിട്ടും. അപ്പം പിന്നെ തസ്മിന് നിർദ്ദിഷ്ട പൂർവസ്യ എന്ന് പറയുന്ന അത്രയും വളഞ്ഞു പോകേണ്ട കാര്യമുണ്ട്. പക്ഷെ ആ പാണിനി എങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ സൂത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കി അത് യുഗോണിച്ചുമായിട്ട് ചേർത്ത് മനസ്സിലാകുന്നത് നന്നായിരിക്കും.